മാനവികത എന്ന് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു ആ കൊള്ളാം. മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നു. ആ അതിന്റെ തെളിവാണ് ആ സന്ദേശം, അതിന്റെ അടയാളമാണ്. എന്തുകൊണ്ട് ജാതി ഒരു മാത്രം ഒരു ദൈവം എന്ന് പറയുന്നത് മാനവികതയുടെ അടയാളമാണ്. ഗുരുവിന്റെ മാനവിക ദർശനം എങ്ങനെ മനസ്സിലായി? ഏകത്വം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറഞ്ഞത്? അതൊക്കെ എന്റെ വ്യാഖ്യാനമാണ്. ഇതെങ്ങനെ അടയാളമാണ് എന്ന് പറയുന്ന ഗുരുവിന്റെ ദർശനം ഹ്യൂമനിസം മാനവികത അതിലടി അധിഷ്ഠിതമാണെന്ന് പറഞ്ഞ് എങ്ങനെ പറയുന്നു? ഗുരുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് കാഴ്ചപ്പാട് ഒരു ജാതി ഒരു മതം അതെങ്ങനെ അതിന് അടയാളമാകുന്നു? ചുരുക്കി പറയുന്നു, പരത്തി പറയാന്ന് പറയുന്നു, ചുരുക്കി പറയാന്ന് പറയുന്നു, രണ്ടു പറയുന്നു. അതൊന്നും ഞാൻ പറഞ്ഞില്ല, വേറെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ ഗോത്രത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്, ഇന്നലെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ പറയാൻ അവസരം ഇല്ലെന്നും പറയാം. അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ഒരു ജാതി എന്ന് പറയുമ്പം ഈ മനുഷ്യ സമൂഹത്തെ മൊത്തം കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, അതാണ് എന്റെ പോയിന്റ്. എന്നാലേ അത് മാനവികമാകും. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പറയുന്ന ഒരാശയം, അതാണ് എന്റെ പോയിന്റ്. ഒരു മതം എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്? എല്ലാ മനുഷ്യരെയും കണ്ടുകൊണ്ട് പറയുകയാണ്, എന്നാലേ അതിന് മാനവികം എന്ന് വിളിക്കാം. മനസ്സിലായി? ഒരു മതം എന്ന് പറയുമ്പോൾ പ്രാദേശികമായി ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ കണ്ടുകൊണ്ട് പറയുന്നതല്ല. ഒരു മതം എന്നാണ് പറഞ്ഞതെങ്കിലും ആ പോയിന്റ് മനസ്സിലാക്കണം. അത് മനുഷ്യ സമൂഹത്തെ മൊത്തം കണ്ടുകൊണ്ട് പറയുകയാണ്. ആർക്കും സ്വീകാര്യമായ ഒരാശയമായി പറയണ ഒരു മതം സ്വീകരിക്കുന്നുമില്ല എന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ ദൈവം എന്ന് പറയുമ്പോഴും അതാണ്, മൊത്തം മനുഷ്യ സമൂഹത്തെ കണ്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആണതിന് മാനവികം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, എന്റെ സാരം അതാണ്. മനസ്സിലായി? പിന്നെ അതിനെ വിശദീകരിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു ശ്രീരാമനെ കുറിച്ച്. അപ്പൊ അതിന്റെ ഇത് ഒരിക്കലും ഓർത്തുവരും, മുഴുവൻ മാനവരെയും കണ്ടു മനുഷ്യ സമുദായത്തെ ഒന്നായി കണ്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഒരു ജാതി എന്ന് പറയുന്നത് ഒരു മാനവിക ദർശനമാകുന്നത്. അതുപോലെ ഒരു മതം എന്ന് പറയുന്നത് ഒരു ദൈവം എന്ന് പറയുന്നത്. അവിടെ യാതൊരു ഭേദചിന്തയും മനുഷ്യരുടെ ഒരു ഭേദചിന്തയ്ക്ക് സാധ്യതയില്ല. അങ്ങനെ പറയുമ്പോഴാണ് അത്. അപ്പോൾ അത് എന്താണോ അതിനകത്തെല്ലാം വരും, ഭൗതികമായ വിഷയങ്ങളും വരും, ആത്മീയമായ വിഷയങ്ങളും വരും. ആത്മീയത എടുത്തു പറയുകയാണെങ്കിൽ അത്ര ഒരു മാനവികതയിൽ അധിഷ്ഠിതമാണ് ഗുരുവിന്റെ ആത്മീയത എന്ന് പ്രത്യേകിക്കുന്നത്. ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആത്മീയതയിൽ തത്വചിന്തയിൽ ശങ്കരാചാര്യരുടെ അതേ ആശയം കൂടെ പറഞ്ഞിരിക്കുന്നു. മുഖ്യാരോപണം പോവാ രണ്ടുപേരും ഒന്നാണ്. ധ്യാരോപണം അപവാദം എന്ന് പറഞ്ഞിട്ട് ഇനി രണ്ട് രണ്ടാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് പറയാൻ പറ്റില്ല, പഠിക്കാത്തവരെന്നും പറയാം. അത് നിങ്ങൾ പറയാൻ പാടില്ല, അത് നിങ്ങൾ പഠിക്കുന്നവർ മനസ്സിലാക്കുക. അത് തന്നെ അങ്ങനെ പറയുമ്പോൾ എന്താണോ ഇങ്ങനെ ഒരു എട്ടാം നൂറ്റാണ്ടിലോ ഒമ്പതാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന ഒരു ശങ്കരാചാര്യന് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗുരുവിനെയും താരതമ്യപ്പെടുത്തിയിട്ട് ഒരാളെ മോശമാക്കുക, ഒരാളെ സ്തുതിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചല്ല പറയുന്നത്, അങ്ങനെ നിങ്ങൾ ധരിച്ചു. എന്റെ ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം എല്ലാ വിഷയങ്ങളും വലിയ വിപുലമായൊരു വിഷയമാണ്. അതെല്ലാം കൂടെ ഒരു മിനിറ്റിൽ ഒരിടത്ത് പറയാൻ പറ്റില്ല. അതിന് പല തലങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ടേ പറയാൻ പറ്റും. ഒരാളെ പുകഴ്ത്തുക, ഒരാളെ ഇകഴ്ത്തുക എന്നുള്ള ഒരു പരിപാടി എനിക്കില്ല. അതല്ല ഞാൻ പറയുന്നത്. പിന്നെ ഞാനെന്താ പറയുന്നത്, രണ്ടുപേരെയും പഠിച്ചതിൽ നിന്നുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. എന്താണത്? ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാട്, ഗുരുവിന്റെ കാഴ്ചപ്പാട്, രണ്ട് കാഴ്ചപ്പാടുകളാണ് ഞാൻ അത് പ്രത്യേകം മനസ്സിലാക്കും. ശങ്കരാചാര്യ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ്. എന്തുകൊണ്ട്? അത് ഈ മാനവികതയ്ക്ക് വിരുദ്ധമായി അമാനവികമാണ്. അത് അതാണ് നിന്ദിക്കേണ്ടത്. ആ കാഴ്ചപ്പാടിനാണ് നമ്മൾ നിന്ദിക്കേണ്ടത്. അതിന് ഒരു തരത്തിലുള്ള മൂല്യവും കൽപ്പിക്കാൻ പാടില്ല. അതേസമയം ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് മാനവികമാണ്. ആ കാഴ്ചപ്പാട് മനുഷ്യർക്ക് സ്വീകാര്യമാണ്. അതിനൊരുപാട് മഹത്വമുണ്ട്. അത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കുക, അതിന് മഹത്വമുണ്ട്. അപ്പോൾ ആ രണ്ട് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. രണ്ട് വ്യക്തികളിലുള്ള വ്യത്യാസമാണ്, പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ അങ്ങനെ ഒരു വളരെ പിന്തിരിച്ചനായ ഒരു മൂല്യബോധം ശങ്കരാചാര്യ, അങ്ങനെ ഒരു മൂല്യബോധത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അതിന്റെ എന്താണ് ഒരു വക്താവാണ് ശങ്കരാചാര്യർ എന്നുള്ളത് കൊണ്ട് അത് ശങ്കരാചാര്യരുടെ മൂല്യത്തെ ഇടിച്ചു കളയും. അത് സ്വാഭാവികമാണ്. നമ്മളൊരു മോശം ആശയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാകും? കാരണം അത്രയേ ഉള്ളൂ. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് വ്യക്തിയുടെ ദോഷമാണ്. തന്റെ കാഴ്ചപ്പാടിന്റെ തകരാറ് കൊണ്ട് തന്നിൽ വന്നു ചേരുന്ന ഒരു ദോഷമാണ്. അത് ഞാനായിട്ട് പറയുന്ന ദോഷം. ഇപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് അത് നമ്മൾ നോക്കുമ്പോൾ അത് മാനവികമാണ്. മാനവികം എന്ന് വെച്ചാൽ അത് മഹത്വമുള്ളതാണ്. അത് മഹത്വമുള്ളതായതുകൊണ്ട് സ്വാഭാവിക എന്തോരമില്ല. അത്തരൊരു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് ഗുരുവിലും മഹത്വം വരും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കൽപ്പിച്ചെടുക്കുന്നതല്ല. അത് ഗുരുവിനെ സ്തുതിച്ചെന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പറയുന്ന അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ ആ വ്യക്തിയിൽ എന്ത് കാണും? നന്മ കാണും. മനസ്സിലായോ? ഇത് തികച്ചും സ്വാഭാവികമായൊരു കാര്യമാണല്ല. എനിക്കതിൽ എന്താണോ ഒരാളെ വീഴ്ത്തണമെന്നോ അല്ലെങ്കിൽ വേറെ ആളെ പുകഴ്ത്തണമെന്നുള്ള ഒരു ഇത് വെച്ച് വ്യക്തിപരമായി പറയുന്നത്, അപ്പോ ഇതിന് സാധാരണ ആൾക്കാർ പറയുന്ന ഒരു മറുവാദമുണ്ട്. അതായത് വാദം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന മറ്റു കാഴ്ചപ്പാട് ശങ്കരാചാര്യരുടെ നിലപാടുകളെ സാധൂകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു നിലപാടാണ് ശങ്കരാചാര്യർ അതൊക്കെ പറഞ്ഞത് അന്നത്തെ ഒരു കാലത്താണ്. ഒരു കാലത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ സാധാരണ ഒഴുകമണ്ഡല പ്രഭാഷണങ്ങളൊന്നും ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ അത് ശരിയായ ഒരു വിശകലനത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ്റില്ല? ആ കാലത്തിൽ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ശങ്കരാചാര്യർ അങ്ങനെ ഒരു പോരായ്മ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും നിലനിൽക്കില്ല. എന്തുകൊണ്ടാണ്? ഏത് കാലത്ത് പറഞ്ഞാലും അത് മനുഷ്യനും എന്ത് സ്വാധീനം ചെലുത്തിയെന്ന് ചിന്തിക്കുന്നു. ആ കാലത്ത് പറഞ്ഞപ്പോഴും എന്ത് ചെയ്തു? മനുഷ്യനെ ദ്രോഹിച്ചു അല്ലേ? ഏത് കാലത്തായാലും ശരി, മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ദ്രോഹം തന്നെയാണ്. തന്റെ ആശയത്തിൽ ദ്രോഹമുണ്ടെങ്കിൽ പറയുന്ന ആളാരാകും? ദ്രോഹി ആയിപ്പോകും. അതുകൊണ്ട് ആ കാലത്ത് പറഞ്ഞു എന്ന് പറഞ്ഞൊന്ന് രക്ഷപ്പെടുത്താൻ, വെള്ളയടിക്കാൻ, പെയിന്റ് അടിക്കാൻ പറ്റില്ല. അപ്പോ നമ്മളൊരാശയം പറയുമ്പം പറഞ്ഞ പക്ഷം സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനെങ്കിലും ഗുണം ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല എങ്കിലും ഞാൻ പറയാം. ഇപ്പൊ ജനാധിപത്യത്തിലൊക്കെ അതാണ്, ഭൂരിപക്ഷം നോക്കിയാലേ കാര്യം തീരുമാനിക്കും. അത് വെച്ച് പറയും. പക്ഷെ ഇതെന്ത് ചെയ്തു? ഭൂരിപക്ഷത്തിനെയും കഷ്ടപ്പെടുത്തിയ ആശയമാണ്. അപ്പൊ ആ കാലത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ കാഴ്ചപ്പാടതായിരുന്നു. ഒരു ന്യൂനപക്ഷം സൂചിച്ചാൽ മതി ഭൂരിപക്ഷം എന്ത് ചെയ്യണം? ദുഃഖിക്കണം. ആ ദുഃഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദുഃഖമാണെന്ന് എന്താ അറിയാൻ വയ്യാത്ത ഇത്രയും വലിയ ജീനിയസ്, വാദപ്രതിവാദ സാമർഥ്യമുണ്ടായ വിശാലമായ ബുദ്ധിയുള്ള ആൾ. അപ്പൊ താനൊരാശയം വരുമ്പോൾ സമൂഹത്തിൽ അത് എന്താണോ, എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുന്നത്, അത് ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ദോഷം ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്നു. അപ്പൊ അത് കാലത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാലും ഈ ചെയ്ത ഒരു മഹാപാതകത്തിൽ നിന്നും ആ വ്യക്തിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അതിന് കാരണം അത് അന്ന് ദ്രോഹം ചെയ്തു എന്നുള്ള നൂറ്റാണ്ടുകൾ എന്ത് ചെയ്തു? അത് തുടർന്നു വന്നു. ഒരുപാട് മനുഷ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് അത്തരം ആശയങ്ങളുടെ പേരിൽ ഈ രാജ്യം സംഭവിച്ചു. ഇനി ചിലർ പറയുന്നത് എന്താണ്? ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നുണ്ട്. അമേരിക്കയിലുണ്ടായിരുന്നു. അവിടുത്തെ കുടിയേറ്റക്കാർ അവിടെയുള്ള ആദിവാസികൾ ഒരുപാട് ഉപദ്രവിച്ചു. ആഫ്രിക്കയിലെ കുടിയേറിയവർ അവരെ ഉപദ്രവിച്ചു, അടിമകളാണ്. ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ ഗൗരവമായിട്ട് കാണണ്ടാണ്. അടുത്ത വീട്ടിലെ അച്ഛൻ കണ്ടുപിടിച്ച് റോഡിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്റെ അച്ഛനും കണ്ടുപിടിച്ച് റോഡിൽ കിടന്നാൽ ഒന്നും വലിയ പ്രശ്നമില്ലെന്ന് ആരെങ്കിലും പറയും? അപ്പൊ എന്താ, എവിടെ ഉണ്ടായിരുന്നാലും അത് തെറ്റ് തന്നെയാണ്. അത് കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അമേരിക്കയിലെ കുടിയേറ്റക്കാർ സായിപ്പന്മാർ അവിടെയുള്ള ആദിവാസികളോട് ചെയ്ത ക്രൂരതകൾ അത് വളരെ ഭീകരമാണ്. അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഇവിടെ ജാതിയുടെ പേരിൽ മേൽജാതിക്കാരെന്ന് കരുതിയവർ താഴ്ജാതിക്കാരോട് ചെയ്യുന്നത്. കാരണം അതൊക്കെ അവരൊക്കെ കൂടെ അത് അനുഭവിച്ചാണ്. ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത്തരത്തിൽ ഒന്നും അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യത്തെ അനുഭവിച്ച് അതിന്റെ പേരിലുള്ള അവഹേളനങ്ങളും അപമാനങ്ങളും അനുഭവിച്ച് വളർന്നവർ പറയുന്നുണ്ട്. അപ്പൊ അത് അനുകടാൻ പറ്റും. അപ്പൊ അപ്പൊ ഇതിനും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് എന്താണ്? ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇന്നെന്തിനു പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കുന്നു. അതിന് സമാനം ഞാൻ ഇന്നലെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഉണ്ടാകണം. ഇന്നുകൊണ്ടത് അതിന്റെ രീതികളൊക്കെ മാറി തന്നെയാണ്. ശരിയാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എന്താണ് അതിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്ന ശരിയാണ്. പക്ഷെ ആന്തരികമായിട്ടത് മനുഷ്യൻ വലിയൊരു വിഭാഗം ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഇന്നും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതൊന്നും പറയേണ്ടി വരുന്നത്. ഇന്നും അത് ആവശ്യമാണ്. കാരണം അതിന്റെ തിക്തഫലങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്തെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇത് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തില് അതൊന്നും അത്ര പഴയതുപോലെ ക്രൂരമായ രീതിയിൽ നിൽക്കാത്തത് ഇവിടെ ഒന്നും മാറ്റങ്ങളാണ്. ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവും അതിനെതിരെ നടന്ന സംഘടിതമായ പ്രവർത്തനങ്ങളും എല്ലാം കേരളത്തിൽ മാറ്റം വരുന്നത്. ഈ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യണം? പക്ഷെ ഇന്ന് മനുഷ്യർ ഇതിനെതിരെ ചിന്തിക്കുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോ ഇത് ഇന്നും ചർച്ച ചെയ്യേണ്ടി വരുന്നു. അത് ഒരു കാരണം. മറ്റൊന്നെന്താണോ, ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നു മറുഭാഗത്ത് നിന്നുകൊണ്ട്. ഇനി അപ്പൊ ന്യായീകരിക്കുന്നവരുടെ താല്പര്യം എന്താ? ഇതിനെ ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്നുകിൽ ഇതിനെ മറച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മറച്ചു വയ്ക്കുക എന്നാണ്. ഇത് മറച്ചു വെച്ചു കഴിഞ്ഞാൽ ഇതിന് പല അപകടങ്ങളും സംഭവിക്കും. മനസ്സിലായി? അത് സഹോദരനായിപ്പം പറയുന്നുണ്ട്. ഗുരു പറഞ്ഞു ജാതി ചോദിക്കരുത്, പറയരുതെന്ന് പറഞ്ഞു. ശരിയാണ്, നല്ല കാര്യമാണ്. ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറയുന്നതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം. അത്തരം ഒരാശയത്തെ, ജാതി നിർമാർജനമെന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരായും അത് ഉപയോഗിക്കാം. അത് മറ്റൊരു തന്ത്രമാണ്. എന്നുവെച്ചാൽ പരസ്യമായി അത് പറയത്തില്ല. പറയരുതെന്ന് എല്ലാവരും പഠിപ്പിക്കും. നിങ്ങൾ പരസ്യമായി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അകൽച്ചയുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്നാണ്. അങ്ങനെ പറയുന്നവരെ വളരെ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? രഹസ്യമായി വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള മേൽക്കോയ്മകൾ സൃഷ്ടിക്കാനുള്ള ശ്രമം ആന്തരികമായി നടക്കും. അപ്പൊ പരസ്യമായി പറയും ചിന്തിക്കുകയും ചെയ്താലേ മനുഷ്യന് ഇത് എതിർക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ കൊറോണ എന്ന് പറയുന്നത് തന്നെ വന്നു. ഒരു വീട്ടിലൊരാൾക്ക് കൊറോണ വന്നു. അയാളത് പുറത്താരോടും പറയാതെ അതുകൊണ്ട് പുറത്ത് ഇറങ്ങിയിടന്നാ എന്ത് ചെയ്യും? കൊറോണ മാറും. കൊറോണ പോലെയാണ് ഈ ജാതി എന്ന് പറയുന്നത്. അപ്പൊ പറയണം, ഒരാൾ പറയണം, അടുത്തുള്ള വീട്ടുകാർ ഉപദേശിക്കുന്നു, നീ ഇതാരോടും പറയുന്നു. പറഞ്ഞ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നീ കൊറോണ വന്നിട്ടില്ല എന്നുള്ള ഭാഗത്ത് ഇറങ്ങിപ്പോ. കല്യാണത്തിന് പോകണം, അമ്പലത്തിൽ പോകണം, എല്ലായിടത്തും പോകണം. ഇത് പറഞ്ഞ വലിയ ശല്യമാണ്. വീട്ടിൽ നിന്ന് 12 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ കൊറോണ പുറത്ത് പറയാതിരിക്കുക എന്ന് പറയുന്നതിലൊരു വലിയ സ്വാർത്ഥതയുണ്ട്. ഈ ചർച്ച ചെയ്യരുതെന്ന് പറയുന്നവരുടെ രഹസ്യ അജണ്ട വേറെയാണ്. എന്തുകൊണ്ട്? ഇതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യും? ആന്തരികമായി നടക്കും. പുറമേ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് ബോധമില്ല, ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല, കൊറോണയെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഇയാൾ എല്ലാവരും പോയി ഇയാൾക്ക് ക്ഷേത്രകാരൻ്റെ കൊടുക്കുന്നത്. കാരണം ഇയാൾ കൊറോണ ആർക്കും അറിയത്തില്ല. എല്ലാവരും ക്ഷേത്രകാരൻ്റെ കൊടുക്കും, എല്ലാവരും കൊറോണയും കൊണ്ടുപോകും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് ചർച്ച ചെയ്യണം. എന്നാലേ മറ്റേ രഹസ്യമായ ആന്തരികമായി നടക്കുന്ന ഒരു ജാതി വേണ്ട എന്ന് പറഞ്ഞത്, ജാതി ചിന്തിക്കരുത് പറയരുത് എന്നെല്ലാം പറഞ്ഞത്, അത് എന്താണ്, എന്താണ് ഈ പ്രപഞ്ചം സ്വപ്നം എന്ന് പറഞ്ഞതുപോലെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്താ, അത് അതിന്റെ തത്വത്തെ മനസ്സിലാക്കി പറഞ്ഞാണ്. അങ്ങനെ ഒന്നുമില്ല, താത്വികമായി അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല, അതാ പറഞ്ഞു. താത്വികമായൊരു നിലനിൽപ്പ് ജാതിക്കില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ ഉണർന്നവരുമെല്ലാം പോരിന, മനുഷ്യനുള്ള എന്താണ് ഒരു ജാതിയാണ്, അതാണ് അതിന്റെ ശരി. പക്ഷേ ഇതിനൊരു സാമൂഹിക വശം, ആ സാമൂഹിക വശം എന്ന് പറയുന്ന അംബേദ്കർ പറയും കൃത്യമായിട്ട് എന്താണോ, കാസ്റ്റ് ഈസ് എ സോഷ്യൽ റിയാലിറ്റി, ജാതി എന്ന് പറയുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അത് ഉണ്ടെന്ന് ചിന്തിച്ചാലും ഇല്ലെന്ന് ചിന്തിച്ചാലും അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായ കാര്യമാണ്. സമൂഹത്തിൽ എന്തുണ്ട്? ഉണ്ട്. അതിന്റെ പേരിലുള്ള ഉച്ചനീയത്വങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം സമൂഹത്തിൽ നിലനിൽക്കും. മറ്റത് ശരിയാണ്, ഒരു വ്യക്തിക്ക് ജാതിയിൽ നിന്ന് സ്വതന്ത്രനാകാം, അവന് ചിന്തിക്കാൻ ഞാൻ മനുഷ്യനാണ്. ഗുരു അങ്ങനെ സ്വതന്ത്രനായ ആളാണ്. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടായി വരിക എന്ന് പറയുന്ന എളുപ്പം അല്ല. അതുണ്ടായി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ജാതി സമൂഹത്തിൽ നിന്ന് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഗുരു എപ്പോഴും പറയും ജാതി പോകണം, ജാതി ഇല്ലാതാകണം. അത് അത് പോകണമെങ്കിൽ എന്ത് വേണം? മനുഷ്യൻ അപ്പൊ എല്ലാത്തിനും അനുഭവം പെട്ട് കൊല്ലാൻ പറ്റും. അതൊന്നും കാര്യമില്ല, അതൊക്കെ മണ്ടത്തരം. സർട്ടിഫിക്കറ്റിലൊക്കെ ജാതി എഴുതണം, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ കേട്ടില്ല, അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. എന്തായാലും ഒന്നാണ്, അതൊന്നുമില്ല. അതായത് ഈ ജാതിയെ കൊണ്ടുള്ള ലാഭവും നഷ്ടവും ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാവണം, മനസ്സിലായോ? ജാതി പറയുന്നതുകൊണ്ടൊരു ലാഭം വരരുത്, ജാതി പറയുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരരുത്. ഈ ലാഭവും നഷ്ടമില്ലെങ്കിൽ പിന്നെ ആരും എന്താ പറയാൻ നടക്കത്തില്ല. നമ്മളെല്ലാം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭനഷ്ടചിന്തയിലാണ് നമ്മൾ എല്ലാത്തിനെയും പറയുകയാണത്. മനുഷ്യർ എല്ലാവരും അത് തന്നെയാണ്. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥ, ഇത് സമൂഹം മാറണം. അങ്ങനെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഉടനെ നടക്കുന്ന കാര്യമാണ്, മനസ്സിലായി? അങ്ങനെ ലാഭവും നഷ്ടവും ഇല്ലാത്ത ഇതിന്റെ പേര് ഏത് കാര്യമാണെങ്കിലും ശരി, നമുക്ക് ലാഭമോ നഷ്ടമോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കാനേ പോകത്തില്ല. ഭയങ്കര ഒരു വെള്ളപ്പൊക്കം വന്നു, ഉടനെ മനുഷ്യങ്ങളൊന്നും നട്ടോട്ടണം, അതാണ് ഇതാണ് അവിടെ വാർത്താ സമ്മേളനം ആദ്യം ഇത് റവന്യൂ വകുപ്പ് മറ്റേ വകുപ്പ് എല്ലാവരും കൂടെ ഇത് എന്തേ. അപ്പോ അതുകൊണ്ട് ലാഭമുണ്ട്, മനുഷ്യന് നഷ്ടമുണ്ട്, രണ്ടുമുണ്ട് എന്തേ. ലാഭം എന്താണ്? കിറ്റ് കിട്ടും, അതാണ് ലാഭം. നഷ്ടം എന്ന് പറയുന്നത് എന്താ? വീട് വെള്ളത്തിൽ ഒഴിപ്പോ. രണ്ടുമുണ്ട്. അപ്പൊ അവരതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി മഴക്കാലം കൊടിയ വേനലാകട്ടെ, അറിയില്ല, അതിനെ കുറിച്ച് ചിന്തിക്കും. കാരണം അവിടെ ആ സമയത്ത് എന്താണ് അവർക്ക്? അതുകൊണ്ട് ലാഭവുമില്ല, നഷ്ടവും. മനുഷ്യനെ ചിന്തിക്കും. പിന്നെ അടുത്ത വെള്ളപ്പൊക്കം വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഉഷാറാവുന്നു. പിന്നെ ഉടനെ തന്നെ നിങ്ങളുടെ പെരിയാറ് വരും, അത് പൊളിക്കണമോ കെട്ടണമോ വേറെ കെട്ടണമോ. ഇത്ര കാലമായിട്ട് വീട് അടങ്ങിയിരിക്കുന്നു നിള്ളപ്പെരിയാർ, നിള്ളപ്പെരിയാർ. ഇപ്പൊ എന്ത് ചെയ്തു, വീണ്ടും വന്നിട്ടില്ല. എത്ര അടി പൊക്കണോ അത് ചെയ്യണം, ഇത് ചെയ്യണം. ഈ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതുപോലെ ലാഭനഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യും മനുഷ്യൻ ചിന്തിക്കും. അതില്ലെങ്കിൽ മനുഷ്യൻ കൂടുതലില്ല, അവരതിനോട് ചിന്തിക്കാനൊന്നും. ഇന്നത്തെ സമൂഹത്തിൽ ഇതുകൊണ്ട് ലാഭങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ചർച്ച എന്ത് ചെയ്യും, ജാതി എന്ന് പറയുന്ന ചർച്ച സജീവമായി തന്നെ സമൂഹത്തിൽ നിൽക്കും. അത് ഓരോരുത്തർക്ക് ഉപയോഗപ്പെടുത്താതിരിക്കും. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ഇതാണ്, ഇതിന്റെ ചർച്ച ഇന്ന് ആവശ്യമുള്ളതാണോ അല്ലയോ. ഇതിന്റെ ചർച്ച ഇന്ന് ആവശ്യമുള്ളതാണ്, കാരണം ഇതുകൊണ്ട് ലാഭനഷ്ടങ്ങൾ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് ചർച്ച ആവശ്യമുള്ളതാണ്. ചർച്ചയായിരിക്കാൻ പറ്റില്ല. ചർച്ച ചേരുമെന്ന് പറഞ്ഞാൽ ചിന്തിച്ചോണം എന്താണ്, അതിലെന്തോ ഒരു ചതിയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കും. പിന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് ഞാനിപ്പോ കിടക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അപ്പോ നമ്മൾ വ്യക്തിപരമായിട്ട് എന്താണ്, ഒരാളെ അധിക്ഷേപിക്കാനോ ഒരാളെ സ്തുതിക്കാനോ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. രണ്ട് ആശയങ്ങൾ, അതിലേതാണ് നമുക്ക് സ്വീകാര്യമായി വരുന്നത്, ഏതാണ് തള്ളിക്കളയേണ്ടതെന്ന് പറയാനാണ്. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾക്ക് മഹത്വം വരും, നികൾത്തലും വരും. അത് ഇതിന്റെ ഒരു ഭാഗമായി വരുത്തുന്നതാണ്. ഇതുപോലെ തന്നെയാണ് രാമനെ കുറിച്ച് പറയുന്നത്. രാമനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ, അല്ല എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്നൊരു തെറ്റിദ്ധാരണ വരും. തെറ്റിദ്ധാരണ ഇതാണ്, രാമൻ എന്ന് പറയുന്നത് എന്താണ്, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ദൈവമാണ് അല്ലെ. അപ്പൊ നമ്മൾ ദൈവത്തെ ഇങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെ സ്വഭാവമായിട്ട് ചിന്തിക്കാം. അപ്പൊ അതിനെന്ത് സമാനം പറയും? ഇവിടെ ഈ നമ്മുടെ രാജ്യത്തെ ഒരുപാട് രാമഭക്തന്മാരുണ്ട്. ഇവരിൽ വാൽമീകിയുടെ രാമായണം വായിച്ചിട്ട് ഭക്തരായ എത്ര പേരുണ്ട്? ചുരുക്കം. ആരാ ചുരുക്കം എന്ന് പറഞ്ഞു? അതിനു മുമ്പ് വായിച്ചപ്പോ ഭക്തി കൂടിയാ, അത് വായിക്കുന്നുണ്ടേ ഭക്തി ഉണ്ടായിരുന്ന. രാമായണം വായിച്ച അങ്ങനെ, ഏത് രാമായണം വായിച്ചത്? കള്ളത്തരം പറയല്ലേ, ഏതോ പ്രഭാഷണം കേട്ടു, ഏതോ സ്വാമിമാരെ അടിച്ചു പോക്കി. ഇനി കിടന്നു കുറവുണ്ട, പറഞ്ഞത് പോട്ടെ, ഞാനത് അത്ര ഗൗരവം കൊടുക്കുന്നില്ല. നോക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ കാര്യം പറയാം. എന്റെ വീട്ടിൽ ചോറിൽ ഒരു പട്ടാഭിഷേകം, ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ പണ്ട് ശിവകാശിനും കണ്ട് പ്രിന്റ് ചെയ്ത ഒരു വലിയൊരു പടം ഉണ്ടായിരുന്നു, ഒരു വലിയ പടം. ഇങ്ങനെ ചോരി വെച്ചിരുന്നു. അതിൽ പ്രത്യേകിച്ച് ആരും പൂജയും നടത്താറില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ തിരിച്ചറിയാൻ പറ്റില്ല, പഴയ പ്രിന്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് എന്റെ വീട് വെച്ചത്, ഇത്രയും പഴക്കമുള്ള വീടാണ്. ഈ പടത്തില്, ഈ പടം എന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ള ഒരു പടമാണ്. രാമൻ ഇങ്ങനെ വളരെ ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നു. അടുത്ത് വളരെ സുന്ദരിയായ സീതാദേവി, പിറകിലെ ലക്ഷ്മണൻ, അപ്പുറത്ത് പിന്നെ അതിന്റെ ചുറ്റും കുറെ മഹർഷിമാർ, പിന്നെ താഴെ ഹനുമാൻ ഇങ്ങനെ മുട്ടുകൂത്തി, മൊത്തത്തിലൊരു ആനച്ചന്തമാണ് അത് കാണാൻ. അപ്പൊ നമുക്കെന്തോ ആ പടത്തോടെ ഒരു ഭവ്യത. ഇനി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് രാമക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വിശ്വാസികളാണെങ്കിൽ അവരെന്ത് ചെയ്യും? ചെറിയ പ്രായത്തിലെ വിരളിൽ, നമ്മുടെ വിരളിൽ അവരെ വിരളി പിടിക്കുന്ന ആ സമയത്ത് നമ്മളെ കൊണ്ടുപോയി അവിടെ കെട്ടുവട്ടം കറപ്പിക്കും, തൊഴിയിക്കും. വിശ്വാസികളാണെങ്കിൽ എല്ലാവരും ചെയ്യത്തില്ല. എന്താ കുടുംബം വിശ്വാസികളായത്? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഭക്തരാകുന്നത്. അല്ല, വാൽമീകി രാമായണം വായിച്ചിട്ടൊന്നും അല്ല, അങ്ങനെയാണ് ഓരോ മനുഷ്യനും. ആശയം, ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചിരുന്നെങ്കിലും മാത്രം ആ സമയത്ത് ഞാൻ സുന്നത്ത് ചെയ്ത് ഇങ്ങനെ കടന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? അഞ്ചു നേരം നിസ്കരിച്ചത്. ഇത്രയുള്ള വ്യത്യാസം. ഞാൻ ജനിച്ച സ്ഥലം മാറിപ്പോയതാണ് പ്രശ്നം. അല്ല, ക്രിസ്ത്യാനി കുടുംബത്തിലാണ് ജനിച്ചിരുന്നെങ്കിലോ ഞാനൊരു വന്ദയും പിടിച്ച് ഞാൻ സ്നാനം ചെയ്ത് അങ്ങനെ. ഇത് നമ്മൾ ജനിക്കുന്നതിന്റെ തകരാറാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് വീഴുന്ന ആ സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേരുന്നതാണ്. പിന്നെ അപൂർവം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അത് മറ്റ് പല കാരണങ്ങളും ഉണ്ട് അതിന്റെ പിന്നിൽ. അറിഞ്ഞൊന്നും മാറുന്നവരുണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. അത് മറ്റൊരു വിഷയം. ഇങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വാസികളാകുന്നത്. അവിടെ രാമായണത്തിന് സ്ഥാനമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്തോ ഇങ്ങനെയുള്ള ബിംബങ്ങൾ വരും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ചെറിയ പ്രായത്തിലെ ചവറിലെ ഗുരുവിന്റെ ഒരു പടം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഗുരുവിന്റെ വിശ്വാസത്തിൽ വരും. അങ്ങനെ വരും. ഗുരുവിനെ ദൈവമായിട്ട് ആരാധിക്കും. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ കയറിപ്പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് വിശ്വാസം എന്ന് പറയും. അത്തരൊരു വിശ്വാസത്തെ, ഒരാളുടെ വിശ്വാസത്തെ അയാൾക്ക് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ ഭരണഘടന നൽകുന്നു. അങ്ങനെയുള്ള ഒരാളുടെ വിശ്വാസത്തെ വേറൊരാൾക്ക് വ്രണപ്പെടുത്തുന്നതിനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ രാജ്യത്തില്ല. അല്ലെങ്കിലും ഒരു വിശ്വാസത്തെ നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് സംരക്ഷിക്കുകയും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. എങ്ങനെ കേട്ടില്ലേ? ഇല്ല, അത് വേറൊരു വിഷയം. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ശബരിമലയെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു കുറെ വർഷങ്ങൾക്ക്. അതിനുണ്ട്, അത് നിങ്ങളുടെ ആദ്യം കേട്ടാ മതി. എന്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ഒരു ക്ലാസ് കംപ്ലീറ്റ് ശബരിമലയെ കുറിച്ച് ഒരു പല ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു കഴിഞ്ഞ വർഷത്തെ നോക്കിയാണ് വിശദമായിട്ടുണ്ട്. അത് ഇതിന്റെ കൂട്ടത്തിലാണ് ബ്രഹ്മസൂത്രത്തിൽ ശബരിമലയുടെ മുഴുവൻ കാര്യങ്ങളും കോടതി വിധിയും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാറുണ്ട്. മറ്റൊരു വിഷയമാണ്. നിങ്ങളൊന്ന് നോക്കുക എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഏത് എഴുതിയത്? അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോ എന്ത് ചെയ്തു? ഇത് വിശ്വാസം, മനുഷ്യന്റെ വിശ്വാസം. അത് ഓരോരുത്തരും മനസ്സിലിരിക്കുന്നതാണ്. ഈ വിശ്വാസം ഉണ്ടാകുന്നത് ശരിയായ രീതിയിൽ ആധികാരികമായി രാമായണം പഠിച്ചിട്ടുണ്ടാകുന്നതാണ്. മനസ്സിലാവും. ഞാനീ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ആരുടെയെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യമുണ്ട്. നിങ്ങളിപ്പോ രാമഭക്തനാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന രാമനെ ഞാൻ വിമർശിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് ബോധമുണ്ട്. മനസ്സിലായോ? ഇനി രാമഭക്തനല്ലെങ്കിൽ ആരാണോ രാമനെ ഒരു ഈശ്വരനായി കാണുന്നത്, ആ ഈശ്വരനായ രാമനല്ല ഞാൻ ഇവിടെ വിചാരം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന എന്തിനാണ്? അല്ല, അല്ല, അല്ല, കൃത്യമായി പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ എന്ന് പറഞ്ഞാൽ കുറെ ശരിയാവും. എന്ന് വെച്ചാൽ രാമായണം എന്ന് പറയുന്ന ഒരു സാഹിത്യകൃതി, ആ സാഹിത്യകൃതിയിലെ ഒരു കഥാപാത്രം. മനസ്സിലായോ? നിങ്ങളത് വായിച്ചിട്ടല്ലോ രാമഭക്തനായ ഞാൻ വിമർശിക്കുന്നത് അതിനെ, ഞാൻ അതിനെ കാണുന്ന എന്താണ്, ഒരു സാഹിത്യകൃതിയായിട്ടാണ്. അതിനൊരു കഥാപാത്രം, അപ്പോൾ ആ കഥാപാത്രത്തെയാണ് ഞാൻ വിമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, ആ കഥാപാത്രത്തെ വിമർശിച്ചിട്ട് എന്താ കാര്യം? ആ കഥാപാത്രം ജീവിച്ചിരുന്ന ഒരാളാണോ, അല്ലെങ്കിൽ കഥാപാത്രം എന്ന് പറയുമ്പോൾ തന്നെ വെറും കഥയിലെ ഒരു ഭാഗമല്ലേ ആവുന്നുള്ളൂ, അതിനെന്തിനും വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ അങ്ങനെ ഒരു സാഹിത്യകൃതിയിലൂടെ അവതരിപ്പിക്കുന്നതിലൂടെ അത് എഴുതിയയാള് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം, അതിനാണ് ഞാൻ നിരൂപണം ചെയ്യുന്നതും വിമർശിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നു. മനസ്സിലായോ? അല്ലാതെ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന രാമനെ അല്ല. ആരുടെയെങ്കിലും ഫെയ്ത്ത്, വിശ്വാസം അതിനല്ല, അതൊരു കൃതിയാണ്. ഈ കൃതി, രാമായണം എന്ന കൃതി, സാധാരണ മനുഷ്യരാരും വായിക്കാറേയില്ല. അപൂർവം പേര്, അപൂർവം ആൾക്കാരത് വായിക്കാറുള്ളൂ. ഇനി അത് വായിക്കുന്നവർ തന്നെ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു തരും. മനസ്സിലായോ? യോഗിയ എന്തോന്ന്, യോഗി യോഗി എന്തോന്ന്, ഇതൊരു സാഹിത്യകൃതിയാണ്. ഈ വാഗ്മീകി എന്നൊക്കെ പറയുന്നത് നല്ല കഥാപാത്രങ്ങളാണ്, പിന്നല്ലാതെ രാമായണം എഴുതി വേറെ ആളാണ്. നമുക്ക് സിനിമ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, സിനിമ കണ്ടിട്ടുണ്ടോ? ആ ശരി. അതിനകത്ത് മോഹൻലാല് അഭിനയിക്കുന്നു, പിന്നെ ആരാണ് പഴയ ഒരു നടി, ഏതെങ്കിലും ഒരാളുടെ പേര് പറയാം, ഞാൻ മറന്നുപോയി. ശോഭൻ അഭിനയിക്കുന്നു. അങ്ങനെ അതിനകത്ത് നിറയെ കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് എന്താണോ, ഏതോ ഒരാളിരുന്ന് ഒരു കഥ എഴുതിയപ്പോൾ വന്നതാണ് ഈ കഥാപാത്രങ്ങൾ. നിങ്ങൾ പോയിരുന്ന് സിനിമ കണ്ട് ചിരിച്ചോ കരഞ്ഞോ അടിച്ചോ പിടിച്ചോ ഒക്കെ ഇറങ്ങിപ്പോയിരുന്നു, നിങ്ങളൊരിക്കലും ഈ കഥ എഴുതി ആരാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഉണ്ടാ? നമ്മൾ സാറിന് രീതി ചിന്തിക്കാറില്ല. അത് വളരെ സിനിമയെക്കുറിച്ച് പഠിക്കുന്നവരെ ചിന്തിക്കും. നമ്മൾ പോയിരിക്കുന്നു, കാണുന്നു, ഇറങ്ങിപ്പോയിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു കഥ എഴുതിയ ഒരാൾ, അയാൾ ഈ സിനിമയിലൂടെ കുറെ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. ബാക്കി മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും ഇതിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ ഒരു സിനിമാ കഥയാണ്, ഒരു അമ്മമ്മ കഥയാണ് എന്ത്, ഈ രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്നു. മനസ്സിലായോ? എഴുതിയ ഏതോ ഒരാൾ എഴുതി വെച്ചാൽ എഴുതി ആരാണെന്ന് നമുക്കറിയത്തില്ല. വാത്മീകിയുടെ ആധാർ കാർഡ് കൊണ്ടുപോവാ. എഴുതിയാന്ന് ഒരു പേര് കൊടുത്ത് വാത്മീകി, നമുക്കറിയാം ആരാണ്. ഈ സിനിമയുടെ കാര്യം ആലോചിച്ചു നോക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇത് ഒരു കഥാപാത്രം മാത്രമാണ്. ഏത് വാത്മീകി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ മുനി, മറിച്ച മുനി എന്നൊക്കെ പറയുന്ന ആരാണ്, ഇത് അതിലെ കഥാപാത്രങ്ങൾ മാത്രമാണ്. അയാളല്ല എഴുതിയെന്നല്ലേ പറയുന്നത്. ഇത് മോഹൻലാലാണ് ആ കഥ എഴുതിയത്. മോഹൻലാല് കഥാപാത്രമായിരിക്കും, മോഹൻലാലാണ് ആ എഴുതിയത്. ഇത് മറ്റൊരു വിഷയം, ആദ്യം തീരുമാനിക്കേണ്ടത് ആരെഴുതിയെന്നുള്ളതാണ്. മനസ്സിലായോ? കാട്ടാളന്റെ കാര്യത്തിലേക്ക് പറയാം, അതൊരു കഥാപുസ്തകമാണ്, ഒരു അമ്മമ്മ കഥ. ഇത് കഥയാണെന്നുള്ളതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ കഥാപാത്രങ്ങളെ നോക്കുക. പിന്നെ ഓരോന്നായിട്ട് എടുക്കുമോ, ഒരു മനുഷ്യൻ 10 തലയുണ്ട്. ആര് പറഞ്ഞില്ല? രാമായണത്തിലില്ല എന്ന് പറയും. നിങ്ങളുടെ മതപ്രഭാഷകർ പറഞ്ഞാൽ പോരാ, രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്, രാവണന് 10 തല ഉണ്ടെന്ന് തറപ്പിച്ചും പറഞ്ഞിരിക്കുകയാണ്. ഇല്ല, ഇല്ലാതെ. അപ്പൊ 10 തലയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് കഥ? ഇനി ഇനി വേറെ അതിൽ കുരങ്ങന്മാരാണ് ഉണ്ടോ? വാനരെന്ന് തന്നെ പറയുന്നു. അവരൊക്കെ സംസ്കൃതത്തിൽ സംസാരിക്കും. ഈ ചിമ്പാൻസിയോ ഗോറില്ലയോ നമ്മുടെ നാടൻ കുരങ്ങോ ആരെങ്കിലും സംസ്കൃതത്തിൽ സംസാരിക്കും. അത് കഥയാണ്. അത് മഹർഷിയുടെ സ്വാനുഭവഗതി എന്ന് വെച്ചാൽ കുരങ്ങൻ സംസാരിക്കുന്ന നമുക്ക് ഗുരുദേവ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെന്താ അധ്യാരോഹ ദർശനം അവവാഹ ദർശനം എന്ന് പറയുന്നത് എന്താ? ഗുരുവിന്റെ അറിവ് മാത്രമാണോ? അത് തത്വചിന്ത. തത്വചിന്തയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇത് കഥ. രണ്ട് രണ്ടാണ്. അത് രാമായണത്തിൽ പറയണം. നമ്മളിരുന്ന് പറഞ്ഞാൽ പോരാ. ചിലരല്ല, നിങ്ങളുടെ മതപ്രഭാഷകർ പറയുന്നതല്ല, അതാണ് പറയുന്നത്. രാമായണം വായിക്കുന്നില്ല, അതാ പ്രശ്നമൊന്നും. രാമായണത്തിൽ പറയണം രാവണനെ, രാമായണത്തിൽ പറയണം രാവണന് 10 തലയുണ്ട്, 1 തലയും ബാക്കി 9 തലയും കള്ളമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കുന്നതിന് എന്താ പ്രയാസം? അത് രാമായണത്തിൽ പറയണം. മറിച്ച് എന്താണ്, അത് 10 തലയുണ്ടെന്ന് പറഞ്ഞാൽ അത് കഥയാണ്. മനസ്സിലായ? ഇനി സംസ്കൃതം സംസാരിക്കുന്ന കുരങ്ങന്മാര് എന്ന് പറയും. കുരങ്ങന്മാരെന്ന് വെച്ചാൽ അവർക്ക് വാലുണ്ട്. ഒറിജിനൽ കുരങ്ങന്മാരാണ്. എന്നാ ഇവരുടെ ഭാര്യമാരെല്ലാം മനുഷ്യസ്ത്രീകളാണ്. രാമായണത്തിൽ എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി കുരങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒറിജിനൽ മനുഷ്യസ്ത്രീകൾ നടക്കുന്ന കാര്യമാണ്. ഇനി അതല്ല, അതിൽ ഒരു കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിൽ ഹിമാലയത്തിൽ പോയി അവിടുന്ന് ഒരു പർവ്വതം പൊക്കിയെടുത്ത് ഇതാ നമ്മുടെ മരുത്വാമല അവിടെ കണ്ടിട്ടിരിക്കും. ഇത് കഥയാണോ സംഭവമാണോ? ഇതൊക്കെ അങ്ങനെ രാമായണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് കഥയെന്ന് പറയുന്നത്. മനസ്സിലായോ? കഥയെന്ന് പറയുന്ന അതാണ്. അത് ഇന്ത്യ മുഴുവനുണ്ട്. ഞാൻ മിക്കവാറും ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എങ്ങനെ എന്ത് സാമ്യം ഉണ്ടെന്ന്? യോഗിയുടെ നമുക്ക് ശരി അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ എന്ത് വേണം? അത് ഈ കൃതിയിൽ എഴുതി വെക്കണം. ഗുരുദേവൻ അങ്ങനെയല്ല. ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഗുരുദേവൻ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങളത് വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനിച്ചെങ്കിലും അതിനകത്ത് അതുണ്ട്. ഈ പറയുന്നത് യോഗിയുടെ അനുഭവമാണെന്നൊക്കെ ആണെങ്കിൽ എന്ത് വേണം? അതിന്റെ അകത്ത് അത് എഴുതി വെക്കണം. നിങ്ങൾ പുറമേ നിന്നിട്ട് വ്യാഖ്യാനിച്ചാൽ പോരാ. ശരി, ഒരു വിഷയത്തെ മറച്ചു വെച്ചുകൊണ്ടാണെങ്കിൽ അതാ ഈ പറഞ്ഞാൽ മതി. ഇത് ഞങ്ങൾ മറച്ചു വെച്ചിട്ട് പറയുന്നു. എന്നാൽ അതീ എഴുതിയ പ്രശ്നം തീർന്നു. ഇന്നത്തെ കാലത്ത് എന്താണ് ഇതിന്റെ നേരെ ചോദ്യങ്ങൾ വരുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുരുട്ട് വിദ്യകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിവരമുള്ളവരുടെ മുമ്പിൽ അത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഈ നിങ്ങളെന്ത് അവകാശവാദങ്ങൾ പറയുന്നു അതൊക്കെ അതി വേണം. മനസ്സിലായോ? അതിനുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. യോഗിയുടെയെന്നോ ത്യാഗിയുടെയെന്നോ എന്ത് വേണം നമുക്ക് പറയാം. പക്ഷെ അത് അതി വേണം സംഗതി. അതിലങ്ങനെ എന്താ പറയുന്നത്? അതി പറയുന്ന എന്താണ്? 10 തലയുടെ മനുഷ്യൻ മനുഷ്യസ്ത്രീ ഭാര്യയായിട്ടുള്ള പരൻ അക്കോർക്ക് ചാടിയ ഹിമാലയത്തിലെത്തും. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകും. വിഭിന്ന നിറയെ ഭൂതപ്രേത വിശാചിത്വം. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണ്? ഈ ദൈവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന എന്താ കയ്യിലിരിക്കുന്ന ആയുധം എന്താണ്? അമ്പും വില്ല്. ഇതെന്താ? ഈ അമ്പും വില്ലും ഉള്ള ദൈവങ്ങളെ ആരാധിച്ചത് ആരാധിക്കും? ആദിവാസികൾ, പ്രാകൃതരായ മനുഷ്യർ. പ്രാകൃതരായ മനുഷ്യരാണ് എന്ത് ചെയ്യുന്നത്? അമ്പും പിന്നുമുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നു. കാരണം അന്ന് മനുഷ്യന്റെ വളർച്ച അതുവരെ എത്തിയിട്ടുള്ളു. ഏതുവരെ? അമ്പും പിന്നും വരെ. എങ്ങനെ? സത്യമല്ല ഇത്, കഥ. സത്യം എങ്ങനെയാവും? ഗുരുദേവൻ എത്ര കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ നോക്ക്, ഗുരുദേവൻ ആശയത്തെ വിശദീകരിക്കുന്നതിന് എഴുതി കഥയെന്ന് പറയും. ആ പദ്യത്തിലുള്ള ഗുരുദേവൻ ആശയങ്ങൾ വിശദീകരിക്കുമ്പോ അത് വ്യക്തമായി തന്നെ പറയും. ഇനി ഗുരുദേവൻ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഥയെന്ന് പറയും. തത്വമാണെങ്കിൽ അത് തത്വം എന്ന് പറയും. അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഏത് ലോകത്തെ ജീവിച്ചിരിക്കുന്നു? എങ്ങനെ? നമുക്ക് ഒരു ദൈവത്തിന്റെ കയ്യിൽ അമ്പം പിന്നെ വരുന്നു കഴിഞ്ഞാൽ ആ ദൈവം ഏത് കാലത്ത് ജീവിച്ചിരുന്നു? ആദിവാസികളുടെ കാലഘട്ടത്തിൽ. എന്ന് വെച്ചാ അതിനെ ആ ഇത് തന്നെ അവർ കണ്ട് ആയിരിക്കുമല്ലോ. അത് തന്നെ അന്ന് മനുഷ്യ അത്ര എത്തിയിട്ടുള്ളൂ. ആ ഇത്രയേ ഉള്ളൂ. ഞാനും ഇത് തന്നെ പറയുന്നത്. അവരെഴുതിയ കഥയിലും അമ്പം പിന്നും വന്നു. എന്നാ അവിടെ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പിന്നെ നമ്മളെന്തിനാ പറയുന്നു? അത് പറയുന്നതിന് ബാക്കിയുള്ളവർക്ക് എന്താ ബാധ്യത? മനസ്സിലായോ? ഈ എഴുതിയാണ് പറയുന്നു ഇത് ഇങ്ങനെയല്ല. ഞാനൊരു വലിയ തത്വം പറയുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതിയെന്ന് എഴുതിയാണ് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. എവിടുന്ന് കണ്ടെത്തും? രാമായണം വായിച്ചിട്ട് കണ്ടെത്താൻ വേറെ വേറെ എവിടെയെങ്കിലും പോകും? അത് അതിൽ നിന്നല്ലേ കണ്ടെത്തേണ്ടത്? അതില്ലാത്ത എങ്ങനെ കണ്ടെത്തും? എവിടെ ചിന്തിക്കും? എന്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കും? അമ്പും മിന്നുമാണ് കയ്യിരിക്കും. ഏത് കാലത്തിലാണ് ഈ ദൈവം ഉണ്ടായിരുന്നത്? അതിനുത്തരം പറയണ്ടേ? ഏത് കാലത്തായിരിക്കും? ആദിവാസികളുടെ കാലത്താണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് വേട്ടയാടി മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു കാലത്താണ് ഈ ദൈവം ഉണ്ടായത്. അതുകൊണ്ട് ഗുരു തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ രാമനെന്ന് പറയുന്നത് കാട്ടുജാതിക്കാരുടെ ഒരു നേതാവായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? ആ അതാണ് ഗുരുദേവൻ പറഞ്ഞ കഥ. അപ്പോ എന്നുവെച്ചാൽ ഈ കഥകളിൽ മനസ്സിലാവും, കഥ എഴുതുമ്പോൾ ആ എഴുതുന്ന കാലത്തിന്റെ സ്വാധീനം അതി വരും. എന്നുവെച്ചാൽ നമ്മുടെ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ വരും. ഇത്രയേ ഉള്ളൂ അതിനാൽ. അതൊരിക്കലും ചരിത്രമല്ല. ഈ കഥയും ചരിത്രവും അമ്മമ്മ കഥയും ചരിത്രവും തമ്മിൽ വ്യത്യാസപ്പെടുന്നു. വേറെ തിരിച്ച് മനസ്സിലാക്കും. ഇതൊക്കെ അമ്മമ്മ കഥകളാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ അംശം അതിനകത്ത് മനസ്സിലാവും. ഭൂമിശാസ്ത്രത്തിന്റെ അംശമുണ്ട് അതിനകത്ത്. അതായത് ഒരാളങ്ങ് അയോധ്യയിൽ നിന്ന് സിലോൺ വരെ യാത്ര ചെയ്തു എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. അവിടെ അയോധ്യ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. എന്താണ് ശ്രീലങ്ക എന്നൊരു സ്ഥലമുണ്ട് പറഞ്ഞാൽ അത് ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ കഥകൾ എഴുതുമ്പം ഈ കഥയ്ക്കകത്ത് ഇങ്ങനെയുള്ള ചരിത്രവും ഭൂമിശാസ്ത്രവും വരും. വേട്ടയാടി മൃഗങ്ങളെ ഭക്ഷിച്ചു എന്ന് പറയുന്ന എന്താണ്? അന്നത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്ന് മനുഷ്യർ അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അതിലെ ചില ചരിത്ര അംശങ്ങൾ കടന്നു വരും. ബാക്കിയെല്ലാം അതിശയോക്തികളാണ്. ഈ പറയുന്ന പത്ത് തലയിൽ വരുന്ന ഒരു അതിശയോക്തിയാണ്, ഒരു കവിയുടെ ഭാവനയാണ്. ഇതിനെല്ലാം മേളിൽ വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കുന്നവരുടെ തലയ്ക്കകത്ത് തള്ളിക്കയറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായി? അപ്പോൾ അതിനുവേണ്ടി ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുപയോഗിച്ചിരിക്കുകയാണ് എന്ന് വേണം അതിനെ അങ്ങനെയാണ് അത് വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ചില ആശയങ്ങൾ ആൾക്കാരെ തലയിൽ കൊടുക്കും. അത് എങ്ങനെ കൊടുക്കും? ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവദത്തമാണ്, ഈശ്വരൻ പറഞ്ഞാണെന്ന് പറഞ്ഞാലേ സമൂഹം സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ദൈവമാക്കി ഇവരെയൊക്കെ. ഇവർ പറയുന്നത് ദൈവവചനമാക്കി. അപ്പൊ മനുഷ്യരെല്ലാം എന്ത് ചെയ്യും? ദൈവം അല്ലേ, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വചനം, അതെല്ലാവരും സ്വീകരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അത് വളരെ മനോഹരമായിട്ടെഴുതി ജനങ്ങളത് സ്വീകരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തർക്കത്തിന് വേണ്ടിയിട്ടല്ല ഞാനീ വിമർശിക്കുന്നതെന്ന് പറയുന്നു. ആ ഒരു സാഹിത്യകൃതിയിലെ കഥാപാത്രത്തെയും അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്പിറസി ഉണ്ട് എന്നുള്ള സമൂഹത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അന്നത്തെ അന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കും അവർക്ക് ഉപദേശം കൊടുക്കുന്ന പുരോഹിതന്മാർക്കും അത് ഏതെങ്കിലും ഒരു ജാതിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ജാതിയിലുള്ള മനുഷ്യരെല്ലാം മോശമെന്നോ എല്ലാവരും നല്ലതെന്നോ അങ്ങനെ ചിന്തിക്കുന്ന അർത്ഥമാണ്. അതൊരു പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു മനോഭാവം ഒരു ജാതിയല്ല എല്ലാവരിലും വരും പലപ്പോഴും പറഞ്ഞു. ഞാനങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയുടെ വിദ്വേഷിയല്ല. അപ്പോൾ ആ ഒരു മനോഭാവം എന്താണോ ജനങ്ങളെങ്ങനെ ഒതുക്കാം. അപ്പോൾ അവർ എന്ത് ചെയ്തു ദൈവത്തെ സൃഷ്ടിച്ചു. ദൈവത്തിലൂടെ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധമായ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിച്ചു. അതിനുവേണ്ടി എഴുതിയ ഗ്രന്ഥമാണിത് രാമായണം. ആ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെയാണ് വിമർശിക്കുന്നത്. ആ കഥാപാത്രങ്ങൾ വിമർശിക്കുന്നത് എന്തെന്നു എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടം വിമർശിക്കാൻ. അല്ല രാമനെ നമ്മൾ വിമർശിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മുടെ വിമർശനം ചെന്നിരിക്കുന്നത് ആ ഗ്രന്ഥത്തെ എഴുതിയ കഥാപാത്രം ആ ഗ്രന്ഥകാരന്റെ ആശയങ്ങളെയാണ് വിമർശിക്കുന്നത്. ഇത് പിന്നെ തലമുറ തലമുറയായിട്ട് പ്രചരിച്ചു മുഴുവൻ അമ്മമ്മ കഥയായിട്ട് തന്നെയാണ്. മനസ്സിലായോ? ഇടിങ്ങിയറ്റത്തെ സാധാരണക്കാരന്റെ ഇടയിലും നിരവധി ഭാഷകളിലും എല്ലാം ഇത് പ്രചരിച്ചു. അങ്ങനെ ആരും ഈ വാൽമീകി രാമായണം വായിച്ചിട്ടുണ്ട്? ഈ മലയാളികളെല്ലാം രാമഭക്തന്മാരായ എങ്ങനെ? എഴുത്തച്ഛൻ ഒരു രാമായണം എഴുതുകൊണ്ടാണ്. അതിലെ രാമൻ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ ദൈവം. അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വടക്കേന്ത്യക്കാരുടെ രാമഭക്തൻ എന്താണ് തുളസീദാസിനൊരു രാമായണം എഴുതുന്നത്, അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടെ ഈ രാമഭക്തന്മാർ. അങ്ങനെയുള്ള രാമഭക്തന്മാരെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ ചർച്ച. അത് നമ്മൾ മനസ്സിലാക്കും, അതവരുടെ അവകാശമാണ്. പക്ഷെ നമ്മൾ ഇത്തരമൊരു വാൽമീകി രാമായണം എന്ന് പറഞ്ഞ് പിന്നെ ഈ പറഞ്ഞില്ലേ വാൽമീകി കാട്ടാളൻ, വാൽമീകി എന്ന രാമായണത്തിൽ പറയുന്നുണ്ട് ഞാൻ പ്രജേതസ് എന്ന് പറയുന്ന ഋഷിയുടെ പത്താമത്തെ പുത്രനാണ്, കാട്ടാളനൊന്നുമില്ല. അതൊക്കെ മറ്റു പുരാണങ്ങളിൽ പിന്നെ ആൾക്കാർ ഉണ്ടാക്കിയാണ്, ഇതിന് ചില എന്താണ് മഹത്വങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് പറയുന്നത് പുരോഹിതം മാത്രമല്ല കാട്ടാളനും പറയുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതെല്ലാവരും സീരി. അതൊക്കെ ഭയങ്കര ഗൂഢതന്ത്രങ്ങളാണ്. ആ അങ്ങനെയൊക്കെ കഥകൾ രാമായണത്തിൽ പറയുന്ന അങ്ങനെയല്ല. ബ്രഹ്മാവിൽ നിന്ന് ഡയറക്റ്റായിട്ടുണ്ടായ എന്താണ് പ്രജേതസ് എന്ന് പറയുന്ന ഒരു ഋഷിയുടെ പത്താമത്തെ പുത്രനാണ് ഞാൻ എന്ന് വാൽമീകി പറയുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ പറയുന്നു രാമായണത്തിൽ തന്നെ പറയും. ബാക്കിയുള്ള കഥകളൊക്കെ വേറെ പുരാണങ്ങളെ എന്താണോ ഇത് അഡീഷണലായി കൂട്ടി ചേർത്താണ്. കാരണം ഇതൊരു കാട്ടാളം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാട്ടാളന്മാരും അംഗീകരിക്കും നമ്മുടെ ഒരാൾ പറഞ്ഞാണ്. മനസ്സിലായോ? വ്യാസൻ എന്ന് പറയുന്ന ആൾ താഴ്ന്ന ജാതിക്കാരനാണ്. ഒരു മുക്കുവസ്ത്രീയിൽ ജനിച്ച ആൾ അയാളാണ് പറഞ്ഞത് എന്താണ് ബ്രാഹ്മണന്റെ പാദസേവ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ആര്? ബ്രാഹ്മണം പറഞ്ഞല്ലോ. പിന്നെ നമ്മളോട് ആരാ പറഞ്ഞത്? അപ്പോ ഈ പറയുന്ന എന്താണ് ഈ പീഡിതരായ മുഴുവൻ ജനങ്ങളും എന്ത് ചെയ്യും? അതിനെ സ്വീകരിക്കും. പിന്നെ മറ്റേ അവരെ സ്വീകരിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണനും പറഞ്ഞിട്ടുണ്ട് താഴ്ന്നവനും പറഞ്ഞിട്ടുണ്ട് മേളിലും പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം. ഇങ്ങനെയാണ് കോൺസ്പിറസി എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ തന്നെ പുറത്തെടുത്ത് വെച്ച് നല്ല ഉജാലമുക്കി കഴുകി ക്ലിയർ ആക്കി തിരിച്ചു വരും. എന്നാലേ മനസ്സിലാവും. നമുക്ക് അതൊക്കെ അതീ പറയണം. അല്ല അത് എങ്ങനെ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിന്റെ കുഴപ്പം. രാമായണത്തിന്റെ പ്രശ്നമല്ല ഇത്, നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഈ പറയുന്നത് ഈ പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ്, നമ്മുടെ ചിന്താ കുഴപ്പമാണ്, രാമായണത്തിലുള്ള കാര്യമല്ല പറയുന്നത്. കുഴപ്പമില്ല എന്നത് രാമായണത്തിൽ ഇല്ലാത്ത പറയണമെങ്കിൽ അത് കുഴപ്പമാണ്, സംശയം. നിങ്ങളിപ്പോ എന്താണ് ബാല മനോരമയുണ്ടല്ലോ, അതെടുത്ത് വായിച്ചിട്ട് അതിലില്ലാത്ത കഥകളാണ് മറ്റു കൂട്ടുകാരോട് പറയണമെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്, ബാലമനോരമയുടെ കുഴപ്പമാണ്. ഈ രാമായണം എന്ന് പറയുന്ന ഒരു ബാലമനോരമയാണ്, അത് വായിച്ചിട്ട് അത് ഇല്ലാത്ത കഥകൾ മറ്റുള്ളവർ, ഞാൻ ബാലമനോരമ വായിച്ച അത് ഇന്നതാണ്, അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് എന്ന് പറയുന്ന ക്ലായാണ്, അതിന്റെ താഴെ ഒരു കുളവുണ്ട് എന്നൊക്കെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമാണ്, അത് അതിന്റെ പ്രശ്നമല്ല. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്, ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് അതാണെങ്കിൽ ഞാൻ ഇരുന്ന് ഇതൊക്കെ പറയും, നല്ല കഥയല്ല. അതൊക്കെ അറിഞ്ഞോ, നമുക്ക് അവനവനെ അറിഞ്ഞ എല്ലാം അറിയുന്നതൊക്കെ അറിഞ്ഞോ ഇപ്പോ, പിന്നെ അത് വരട്ടെ, അറിയുമ്പോ നോക്കാം നമുക്ക് എങ്ങനെയാ അറിയുന്നതെന്നുള്ള കാര്യം. ബ്രഹ്മവിദ്യ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, മനസ്സിലായോ? ഇത് ഉജാലം നോക്കി കഴുകാതെ ശരിയാവില്ല, ഉജാലയെ വെളുപ്പിച്ചെടുത്താലും ശരിയാവും. ഇത് അവനോട് തന്നെ ക്ലീൻ ചെയ്യണം. പറഞ്ഞത് എനിക്ക് എന്ത് പറഞ്ഞു അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഇതൊന്നും ഈ പറയുന്നത് മനസ്സിലാക്കാതെ ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നു. അതത്ര മനസ്സിലാകും, ഭയങ്കര ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തിയറി ഒന്നും അല്ല ഈ പറയുന്നത്. ഇത് ആർക്കും കേട്ടാ നിങ്ങൾക്കൊക്കെ മനസ്സിലായി, പിന്നെന്താ എനിക്ക് മനസ്സിലാകാത്തത്? ഞാൻ വയസ്സായോണ്ടാണോ? പിന്നെ അത് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി എന്താ പറയുന്നത്? നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി, ഞാൻ പറയുന്ന എന്താ അങ്ങോട്ട് ഇങ്ങോട്ടും മനസ്സിലാക്കി. ഇനി ഞാൻ കറക്റ്റ് ചെയ്യണം, അത് കേൾക്കുന്നയാൾ കറക്റ്റ് ചെയ്യണം, എന്താ വേണ്ടത്? പിന്നെ ബ്രഹ്മവിദ്യയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പിന്നെന്താ, തത്വം പറഞ്ഞപ്പോഴാണ് ഇതും പറഞ്ഞത്. തത്വം ഞാൻ പറഞ്ഞ തത്വം ആർക്കെങ്കിലും മനസ്സിലാകാതെയുണ്ട്, പിന്നെന്താ പ്രശ്നം? കഥയിലെ കാര്യം എന്തെന്നല്ലേ ഞാൻ പറയുന്നത്? എങ്ങനെ കഥയിലെ തത്വമാണ് ഞാൻ പറയുന്നത്, അത് മനസ്സിലായെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? രാമായണം എന്ന് പറയുന്ന കഥയിലെ തത്വമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിമർശനം എന്ന് പറയുന്നതാണ് നേരായ രീതി. ഏത് കാര്യവും ഒരു അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണ് നിങ്ങൾ വിമർശനാത്മകമായി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ നേരായ രീതി, മനസ്സിലായോ? അല്ല, വിമർശനം എന്ന് വെച്ചാൽ മോശം കാര്യമാണ്, അത് ഈ പറയുന്ന രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെയാണ്. വിമർശന ബുദ്ധിയ പഠിക്കണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ആ അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന, അതാണ്, അത് മോശം കാര്യമല്ല. രണ്ടാക്കുന്ന ഒരു പത്ത് തരത്തിൽ മനസ്സിലാക്കുക. ഇത് എത്ര തരത്തിൽ നോക്ക്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ തെറ്റുകളെ വ്യാഖ്യാനിച്ച് ശരിയാക്കുകയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ നമ്മളോട് പറയുന്നു. എന്നുവെച്ചാ ഇതിന്റെയൊക്കെ ന്യായീകരണ തൊഴിലാളികളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എനിക്കും ആകാം, ആയിക്കഴിഞ്ഞാൽ ഈ ടേബിളിന്റെ അടിയിൽ വന്ന് കിടക്കുന്ന ആരാണോ അതിന് കിട്ടുന്ന പോലെ വല്ലതും കിട്ടും, അതീ കഴിഞ്ഞ നേട്ടമൊന്നുമില്ല. പ്രസിഡന്റ് അടുത്ത് ഒരു സ്ത്രീ ചെന്നു, എന്റെ ഒരു ബന്ധുവിന്റെ ഒരു അസുഖം മാറ്റണം. അപ്പൊ ഞല്ല, ഇത് ഞാൻ ഈ പറയുന്നതിലൂടെ ഇസ്രായേലിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ശരി, എന്നാ വലുതായിട്ടൊന്നും വേണ്ട, ഒരു എന്താണ് തീന്മേശയുടെ അടിയിൽ കിടക്കുന്ന പട്ടിക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ, അതുപോലെ എനിക്കും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ അസുഖം മാറ്റുന്നതൊക്കെയാണ് കഥ. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു തകരാറാണ്. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ വിഭ്രാന്തിയായി നിൽക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നതുകൊണ്ട് അതങ്ങ് സ്വീകരിച്ചോളണമെന്നൊന്നും എനിക്ക് അഭിപ്രായം. പക്ഷെ ഞാൻ പറയുന്നതുകൊണ്ട് ചിന്തിക്കണമെന്ന് അഭിപ്രായം. മനസ്സിലായി? ഞാൻ പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒന്ന് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ. റെക്കോർഡ് ചെയ്തു, നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തു.